അപ്പോ അടയാളം വെച്ചെന്ന് പറയുമ്പോൾ ഗുണകർമ്മങ്ങൾ വെച്ചല്ല തിരിച്ചറിയേണ്ടത്, മനുഷ്യന്റെ ജാതിയെ തിരിച്ചറിയും. ഗുണകർമ്മങ്ങൾ വെച്ച് നമുക്ക് മനുഷ്യനെ തിരിച്ചറിയാം, പക്ഷെ അത് ജാതിയുമായിട്ട് ബന്ധമില്ല. അതാണ് അവിടെ ഗുണകർമ്മങ്ങൾ മനുഷ്യനില്ലെന്നല്ല പറയുന്നത്, അത് പ്രത്യേക അതും മനസ്സിലാക്കണം. എന്താണ്, മനുഷ്യന് നല്ല ഗുണവും നല്ല കർമ്മവും ഉണ്ട്, പക്ഷെ അതുകൊണ്ട് അവന്റെ ജാതിയെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ജാതിയെ എന്ത് അങ്ങനെ തിരിച്ചറിയണം, കണ്ണുകൊണ്ട് കണ്ട് അടയാളം കൊണ്ട് തിരിച്ചറിയണം. ഇതാണ് വ്യത്യാസം. ആ മനുഷ്യന് ഗുണകർമ്മങ്ങളില്ലെന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഗുണകർമ്മങ്ങൾ കൊണ്ട് ജാതിയെ തിരിച്ചറിയണമെന്നാണ് ഗുരു പറയുന്നത്. കണ്ണുകൊണ്ട് കണ്ട് അടയാളം കൊണ്ട് ജാതിയെ തിരിച്ചറിയണമെന്നാണ്. ഇതാണ് വ്യത്യാസം. ആ ഗുണകർമ്മങ്ങളില്ല എന്നുള്ള മനുഷ്യന് ഗുണകർമ്മങ്ങളൊക്കെ കാണും. അതൊന്ന് ജാതിയുടെ അടയാളമല്ല. ജാതിയുടെ അടയാളം എന്ന് പറയുന്നത് ശരീര സംബന്ധിയായിട്ടുള്ള അടയാളങ്ങളാണ്. ഇത് പ്രത്യേകം അങ്ങനെയാണെങ്കിൽ ഒരു ജാതി എന്ന് പറയാൻ പറ്റും. അല്ല, ഗുണകർമ്മങ്ങൾ അനുസരിച്ച് ജാതി തീരുമാനിച്ചാൽ മനുഷ്യൻ വീണ്ടും പല ജാതിയാകും. അതാണ് എന്റെ അപകടം. പല ഗുണവും പല കർമ്മമായുണ്ടെന്ന് ഒരു മനുഷ്യൻ പല ജാതിയാകും. അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതിയെ സ്വീകരിച്ചാൽ വരുന്ന അപകടം എന്താണ്? മനുഷ്യൻ പല ജാതിയാകും, അതാണ് ആദ്യം. പിന്നെ പല പ്രശ്നങ്ങളും വരും. അപ്പൊ പല ജാതി വേണ്ട. ഗുരുവിനെ സംബന്ധിച്ച് എന്താണ്? ഒരു ജാതിയോ. അപ്പൊ ഒരു ജാതി എന്നുള്ള അംഗീകരിക്കണമെങ്കിൽ ഇതെല്ലാം വേറെ വഴിയില്ല. ഗുരുവിന്റെ ഒരു ജാതി സിദ്ധാന്തം മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന മനസ്സിലാക്കണം. എന്താണ്? ആണും പെണ്ണും വേർതിരിച്ച് ആണും മണ്ണും ഇനത്തെയും കാണണം, പൊറി കൊണ്ട് ഇമ്മട്ടാണ് നാം അറിയുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മനുഷ്യരെ ഒന്നാക്കണമെങ്കിൽ ഇവരൊറ്റ വഴിയോ കുറി കൊണ്ട് അറിയുക, അടയാളം കൊണ്ട് അറിയുക. പിന്നെ ഗുണകർമ്മങ്ങൾ അനുസരിച്ച് ജാതി വ്യത്യാസം വരുമ്പോൾ പല പല ദോഷങ്ങളുണ്ട്. എന്താണ് പ്രധാനമായും ഗീതയൊക്കെ 2000 വർഷം മുമ്പ് എഴുതി വെച്ച കാര്യങ്ങളാണ്. ഇന്നത്തെ കാലത്തൊന്നും അന്നും ഒരിക്കലും പ്രായോഗികമായ കാര്യങ്ങൾ അല്ല. അതുകൊണ്ട് ജാതി വ്യത്യാസം എന്നൊക്കെ പറയുന്നത് വെറും അബദ്ധമാണ്. ഗീതയല്ല, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള വിഭജനം എന്ന് പറയുന്നത്, ജാതി വിഭജനം എന്ന് പറയുന്നത് പരമാബദ്ധമാണ് ഇന്നത്തെ കാലത്ത്. അന്ന് ജാതി വ്യവസ്ഥ നിലനിന്ന കാലത്താണ് അതിനോട് അത് കുറെ കോപ്പിച്ചെടുത്തത്. ഇന്നങ്ങനെ ഒരു ജാതി വ്യവസ്ഥ ഇല്ലാത്ത കാലത്ത് ആ പറയുന്നത് വെറും അബദ്ധമാണ്. പിന്നെ ഗീതയുടെ ഒരു സിദ്ധാന്തമായി നമുക്ക് ചർച്ച ചെയ്യാം. ഗീതയിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു, അത് ഗീതയുടെ ഒരു സിദ്ധാന്തമാണ് എന്ന് പറയാം. ഈ കാലത്തിന് പറ്റിയതാണോന്ന് ചോദിച്ചാൽ ആ വ്യത്യാസം മനസ്സിലാവും. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണൻ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് തികച്ചും അനാവശ്യവും ഈ കാലത്തിന് യോജിക്കാത്തതുമാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ. അതിന് ജാതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചൊല്ലേരും വ്യക്തിഭേദത്തിലല്ലേ ഭേദമിരുന്നുള്ളൂ. പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും പഠിച്ചോ? അപ്പൊ ഈ ഗുണകർമ്മ ഭേദം എന്നൊക്കെ പറയുന്നത് ജാതിയിലല്ല വരുന്നത്, പിന്നെ എവിടെ വരുന്നത്? വ്യക്തികളിലാണ് അത് വരുന്നത്, ജാതിയിലല്ല. ചില വ്യക്തികളിൽ അങ്ങനെയൊക്കെ വ്യത്യാസം വരും. വ്യത്യാസം ഗുരുവിലുമുണ്ട്, നല്ല ഗുണവും നല്ല പ്രവൃത്തിയും. അതൊന്നും ജാതിയല്ല. ഇപ്പൊ ശ്രുതി സിദ്ധ ബ്രാഹ്മണായ സമ എന്ന് പറയുന്നതിന് ഗുരു പറയുന്ന ഒരു ജാതിയുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. പിന്നെ ഇത് എഴുതിയാണ് ഒരുപക്ഷെ ഉദ്ദേശിച്ചത് എന്താണ്? നല്ല ഗുണവും നല്ല പ്രവൃത്തിയും ചെയ്തതുകൊണ്ട് ഗുരു ഒരു ബ്രാഹ്മണനാണ് എന്നുള്ള ആളിന്റെ ഒരു വിശ്വാസം അനുസരിച്ച് എഴുതി വെച്ചാണ്. അതാ എഴുതിയാളുടെ വിശ്വാസം എന്നേ പറയാൻ പറ്റും. അതിന്ന് ആവശ്യമില്ല എന്ന് തോന്നണെങ്കിൽ അത് മാറ്റണം. മാറ്റുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഇത് പ്രസിദ്ധീകരിക്കുമ്പോഴത്തേക്ക് അത് മാറ്റത്തന്നെ പ്രസിദ്ധീകരിക്കും. അത് അന്ന് എഴുതിയാളുടെ വിശ്വാസം നല്ല ഗുണവും നല്ല കർമ്മവും ഉണ്ടെങ്കിൽ ഒരു ബ്രാഹ്മണനാണ് എന്നുള്ളത്. ഇന്ന് അങ്ങനെ ഒരു നല്ല ഗുണവും കർമ്മവും ഉണ്ടെങ്കിൽ അതൊരു മനുഷ്യനാണെന്ന് മാത്രമാണെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല. ഈ വിവാദമായ ബ്രാഹ്മണ ശബ്ദം കൊണ്ടുവരേണ്ട കാര്യമില്ല. അറിവാം ആഴിയിൽ നിന്ന് വരും എല്ലാ ഉടമ്പിനും കരുവാണിനം ആ നീരിൻ നിരതാൻ വേരുമായിടും എന്നാണ് പഴയ പാട്ട്. ഡോക്ടർ ഭാസ്കരൻ ശരിയായ പാഠം കൊടുത്തിട്ടുണ്ട്, പക്ഷെ തെറ്റായ പാഠം വെച്ച് വ്യാഖ്യാനിച്ച്. ശരിയായ പാഠം കൊടുത്തിട്ട് തെറ്റായ പാഠം വെച്ച് വ്യാഖ്യാനിക്കുന്ന എന്തുകൊണ്ടാ? എന്തായിരിക്കും ഈ വിഷയത്തെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തതാണ്. വിഷയത്തെ കുറിച്ച് ഗ്രാഹ്യമില്ലെന്ന് വെച്ചാൽ ഗുരു പറയുന്ന ഈ ഒരു ജാതി എന്ന് പറയുന്നതിന്റെ ആഴത്തിലേക്ക് പോയി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. എന്താണ് അത്? മനുഷ്യത്തെ ജാതി എന്നൊക്കെ അറിയാം, പക്ഷെ എന്നാലും അത് പോരാ, കുറച്ചുകൂടി ആഴം വേണം. ഈ നീരിനെന്ന് പറഞ്ഞാലും അർത്ഥം യോജിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പഴയ പാഠം ആ നീരിനെന്നാണ്. ആ പാഠം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, അപ്പൊ പിന്നെ അത് തന്നെ ചേർക്കുന്നു. പിന്നെ എന്തിനാ പുതിയ പാഠം ചേർക്കുന്നു? അർത്ഥം എങ്ങനെ യോജിപ്പിക്കാം? അതാണ് അറിവാം ആഴിയിൽ നിന്ന് വരും എല്ലാ ഉടമ്പിനും കരുവാണിനം ആ നീരിൽ നിരതാൻ വേരുമായിടും. അതിന്റെ ഇടയ്ക്കൊരു കോമം ഉണ്ടിട്ടുണ്ട്, അത് വലിച്ചു കീറിക്കളയാണെങ്കിൽ നല്ലതാണ്. പുസ്തകമാണ്, കീറാൻ പറ്റില്ലല്ലോ. ഒരു ആവശ്യമില്ല അതിന് ചെയ്തി. കോമയങ്ങ് എടുത്തു കളയണം. അവിടെ ഒരു അബദ്ധത്തിൽ വീണാണോ അതോ മനഃപൂർവ്വമായിട്ടാണോ? എല്ലാ പുസ്തകത്തിനും അങ്ങനെ എണ്ണി എല്ലാവരുടെയും ഒരു പുസ്തകത്തിൽ ഇരിക്കുന്നു. അല്ലേ, എന്റെ ഇരിക്കുന്നല്ലേ നിങ്ങളെ ഇരിക്കുന്നു. കരുവാണിനം ആ നീരിൻ നിരതാൻ വേരുമായി. ഇത് പണ്ട് ശാസ്ത്രവിദ്യർ ഈ പദ്യം ഞാൻ ചൊല്ലിക്കൊണ്ടിടാം, കറക്റ്റായിട്ട് ചെന്നുമായിരുന്നു. അപ്പോ അന്ന് എന്നോട് പറയാമായിരുന്നു ഇത് കറക്റ്റ് ചെയ്യണം, തെറ്റായ പാഠമാണ്. അങ്ങനെ ഞാനിവിടെ ക്ലാസ് എടുത്തപ്പോ അതിനു മുമ്പ് വരുമെല്ലാ ഇനത്തിനൊന്നായിരുന്നു പാഠം, ഉടമ്പിനൊന്ന് പറഞ്ഞു. പഴയ പുസ്തകത്തിന് അങ്ങനെ പാഠമുണ്ട്. എന്തായാലും ഉടമ്പിനൊന്നുള്ള ആരോ തിരുത്തി, അത്രയും ചെയ്തു. അതിന് വലിയ കാര്യമുണ്ട്. ഇനമാർന്ന ഉടൽതാന്തന്റെ ഇനമേതെന്ന് ചൊല്ലുകയാൽ ഇനമാർന്ന ഉടലാണ്, ഇനമുള്ളതായ ഉടലാണെന്ന് പറയുന്നത് എന്തിനെ പറയുന്നു? ഇനമാർന്ന ഉടൽ എന്തിനെ പറയുന്നു? എന്താണ് ജാതി പറയുന്നു? ഇനമുള്ള ജാതിയുള്ള ആ ശരീരമാണ് ജാതി പറയുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് മനസ്സിലാക്കാൻ. അറിവാം ആഴിയിൽ നിന്ന് ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നു, ഈ ശരീരങ്ങളെല്ലാം എങ്ങനെ ഉണ്ടാകും അക്കാര്യം കൂടെ പറയുന്നു. അവിടെ പറഞ്ഞത് എന്താണ്? ജാതിയും ശരീരവുമാണ്. ഇവിടെ പറയുന്നത് ശരീരത്തിന്റെ ഉത്പത്തി എങ്ങനെ. സാറിന് പറയും ഈ ശരീരമൊക്കെ ഉണ്ടായത് ഈശ്വര സൃഷ്ടിച്ചാണെന്ന് പറയും, ഗുരുവും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് അറിവാമാഴി അറിവിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. അറിവിൽ രൂപപ്പെട്ടതാണ് ഈ ശരീരങ്ങളെല്ലാം. ഇത് തത്വചിന്താപരമായി പ്രാചീനമായ ഭാരതീയ തത്വചിന്ത അനുസരിച്ചാണ് പറയുന്നത്. ഗുരു ഇത് സ്വീകരിച്ചിട്ടുണ്ട്, പലയിടത്തും ഇത് പറയും. അറിവാം ആഴിയിൽ നിന്നും അറിവാകുന്ന സമുദ്രത്തിൽ നിന്ന് അറിവാകുന്ന സമുദ്രം, ഈ അറിവ് സമുദ്രമാണെന്ന് ഒരുപാട് സ്ഥലത്ത് ഗുരു പറയുന്നു. ഒരു സ്ഥലത്തൊന്നുമല്ല, ആഴിയും തിരയും കാറ്റും ഇവിടെയൊക്കെ അറിവിനെ എന്തായി പറയുന്നു? സമുദ്രമായി ഭൂമിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത്. ആനന്ദക്കടൽ നിരവധി സ്ഥലത്ത് പറയുന്നു. അപ്പോ അറിവാകുന്ന സമുദ്രം, ആ സമുദ്രത്തിൽ നിന്ന് വരുന്ന അതാണെന്ത്? ഉയർന്നു വരുന്നതാണ് ശരീരങ്ങൾ എന്ന് പറയുന്നത്. അറിവിൽ രൂപപ്പെട്ടതാണ് ഈ ശരീരം. അങ്ങനെ തത്വചിന്തയിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന അതാണ് ഉടമ്പെന്ന് വെച്ച ശരീരം. നേരത്തെ ഉടലെന്ന് പറഞ്ഞു, ഉടമ്പെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്ന ശരീരം എങ്ങനെ വരുന്നു എന്നാണ്. അറിവാകുന്ന ആഴിയിൽ നിന്ന് വരുന്നതാണെന്ത്? എല്ലാ ഉടമ്പും. ഇനി ഉടമ്പിൽ എങ്ങനെയാണ് ജാതി, അതെങ്ങനെയാണെന്ന് പറയുന്നു. ആ ഉടമ്പ് ശരീരവും ജാതിയും തമ്മിലുള്ള ബന്ധം. ഉടമ്പിന് കരുവാണ് ഇനം. ആ ഉടമ്പിന് കരുവായിരിക്കുന്നതാണ് ഇനം പറയുന്നത്. കരു എന്ന് പറഞ്ഞാൽ എന്തോ മൂശ മോൾഡ്. പ്രതിമ ഉണ്ടാക്കുമ്പം ആദ്യം എന്തോ ചെയ്യും? മോൾഡ് ഉണ്ടാക്കും. അതായത് ജാതിയാകുന്ന മോൾഡിൽ വാർത്തെടുത്തിരിക്കുകയാണ് നമ്മുടെ ശരീരം എന്നാണ് ഈ പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ഒരു മോൾഡുണ്ട്, ഒരു അച്ച്, അച്ഛനെന്നും പറയും. അതെന്താണ് അച്ച്? ആ അച്ഛനെയാണ് എന്ത് പറയുന്നത്? എന്നുവെച്ചാ ഇപ്പോ ഈ അറിവിനെ നമ്മളൊരു കൊല്ലനായിട്ട് വിചാരിക്കുക. ഈ കൊല്ലൻ മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്തു? ഒരു മോൾഡുണ്ടാക്കി, ഒരു അച്ഛണ്ടാക്കി. എന്നിട്ട് അതിൽ വാർത്തെടുത്താണ് എന്ത്? അപ്പൊ ഈ മനുഷ്യ ശരീരം അപ്പൊ ഏതുപോലെ ഇരിക്കും? അച്ഛ പോലെ ഇരിക്കും. ആച്ചാണ് ജാതി, മനസ്സിലായോ? അപ്പൊ മനുഷ്യ ശരീരവും മനുഷ്യജാതിയും തമ്മിലുള്ള ബന്ധം അതാണ്. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് നോക്ക്, എല്ലാ ശരീരവും ഒരു അച്ഛൻ വാർത്തെടുത്തതുപോലെയാണ് പൊതുവെ, അല്ലെ? എല്ലാ ശരീരങ്ങളും രണ്ട് കാല്, രണ്ട് കൈ, മൂക്ക്, കണ്ണ്, ഇങ്ങനെയുള്ള അടയാളങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം ഒരു അച്ഛന് വാർത്തെടുത്തതുപോലെയാണ്. അപ്പോ ഇത് വാർത്തെടുത്തിട്ട് അച്ഛൻ പൊട്ടിച്ചു കളഞ്ഞു. അപ്പോൾ ബാക്കി കാണുന്നതിനാണ് അടയാളം എന്ന് പറയുന്നത്. ഈ അടയാളമാണ് അവന്റെ അടയാളം എന്ന് പറയുന്നതാണ് അവന്റെ ജാതി, അവന്റെ ആകൃതി. ഇപ്പോ മോൾഡ് കൊണ്ട് പ്രതിമ ഉണ്ടാക്കിയാൽ മോൾഡ് ആണ് പ്രതിമയ്ക്ക് ആകൃതിയെ കൊടുക്കുന്നത്. ഇത് വ്യാകരണത്തിലും പറയും, ആകൃതി ഗ്രഹണ ജാതി. ജാതി എന്ന് പറയുന്ന ആകൃതി വ്യഞ്ജിപ്പിക്കുന്നതാണ്, നമ്മുടെ ആകൃതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ആകൃതി പ്രകടിപ്പിക്കുന്നതാണ്. ആകൃതി എന്ന് പറയുന്നത് എപ്പോഴും മോഡിൽ നിന്നാണല്ലോ. അപ്പൊ ആ മോഡലിനനുസരിച്ച്, അച്ഛനനുസരിച്ച് നമ്മുടെ രൂപം വന്ന് ഈ രൂപമാണ് നമ്മൾ എന്ന ജാതിയെന്ന് നമ്മൾ ബോധിപ്പിക്കുന്നു. അതിന് ആ രൂപം ജാതിയെ വ്യഞ്ജിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു, പ്രകടിപ്പിക്കുന്നു എന്നെല്ലാം പറയും. ആകൃതി ഗ്രഹണ ജാതി, ജാതിയുടെ ഒരു അടയാളമായിട്ട് പറയും. പക്ഷെ അവിടെ പ്രശ്നം എന്താണ്? അങ്ങനെ ഒരു ജാതി അംഗീകരിക്കുമ്പോൾ തന്നെ മറ്റു ജാതികളെ അംഗീകരിക്കും, അതാണ് അവിടുത്തെ പ്രശ്നം. പഴയ നമ്മുടെ ശാസ്ത്രങ്ങളിൽ ജീവരാശിയുണ്ട്, ആകൃതി കൊണ്ട് തിരിച്ചറിയുന്നതാണ് ജാതി എന്ന് പറയും. അത് മനുഷ്യജാതി എന്നും പറയും. പക്ഷെ അത് പറഞ്ഞതിന് ശേഷം എന്ത് പറയും? അങ്ങനെയാണെങ്കിലും മനുഷ്യരുടെ ഇടയിൽ പല ജാതികളുണ്ട്. അവിടെ തന്നെയാണ് ഗുരു എതിർക്കുന്നത്. അങ്ങനെ പല ജാതിയില്ല. കാരണം എന്താണ്? ഒരു അച്ചിൽ വാർത്തെടുത്താണ്. അപ്പോ ആ അച്ചിൽ നിന്ന് നമുക്ക് കിട്ടിയ ഈ രൂപം, ഇത് തന്നെയാണ് ജാതി എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് ജാതി വെളിപ്പെടുത്തുന്നു എന്നും പറയാം. രണ്ടായാലും ശരി തന്നെ. ഈ ആകൃതി കൊണ്ടല്ലേ നമ്മൾ മനുഷ്യനെന്ന് പറയുന്നു. അപ്പൊ രണ്ടു തരത്തിൽ പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. കാരണം ഈ രൂപത്തിൽ നിന്ന് വേറിട്ട് ജാതി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ രൂപം ജാതിയെ വെളിപ്പെടുത്തുന്നു. അറിവാം ആഴിയിൽ നിന്ന് വരും എല്ലാ ഉടമ്പിനും അറിവാകുന്ന ആഴിയിൽ നിന്ന് വരുന്ന എല്ലാ ശരീരത്തിനും കരുവാണ് ഇനം. അതിന്റെ അച്ചാണ് ജാതി പറഞ്ഞു. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്ന ഉടമ്പ് മാത്രമാണ്, ശരീരം മാത്രമാണോ മനുഷ്യൻ? ആണോ? പിന്നെ മനുഷ്യന് വളരെ ശരീരത്തിനെക്കാളും പ്രധാനമായ ഒരു സാധനമുണ്ട്. എന്താണ്? അവന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം. അത് വിട്ടൊരു കളിയില്ലല്ലോ. അവന്റെ ഉള്ളിൽ എന്തിരിക്കുന്നു? ചൈതന്യം. ആ ചൈതന്യം എന്താണെന്ന് പറയുന്നു? ഇതും പല സ്ഥലത്തും ഗുരു ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ്. ഇതാണ് ആ നീരന്നിര പറയുന്നത്. ആ നീരെന്ന് പറയുന്നത് ആഴി ഉണ്ടല്ലോ. ആ ആഴി, അതിനാണ് ആ നീരെന്ന് മുമ്പ് പറഞ്ഞതെന്നർത്ഥം. തൊട്ടു മുമ്പ് പറഞ്ഞതായ ആഴി, അതാണ് ആ നീര്. അതിന്റെ നിരകൾ, നിരകൾ എന്ന് പറഞ്ഞാൽ കാറ്റടിച്ചാൽ അതിനുണ്ടാകുന്ന തിരകളെയാണ് ഇവിടെ നിര എന്ന് പറഞ്ഞത്. ആ തിരകളാണെന്ത്? ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം. അതാണ് ഇവന്റെ, ഒരു മനുഷ്യന്റെ വേര് എന്ന് പറയുന്നത്. വേരെന്ന് സാധാരണ നമ്മൾ എന്തിനാ പറയുന്നത്? ഒരു മരത്തിനെ മണ്ണിനോട് ബന്ധിപ്പിക്കുന്നതാണെന്ത്? വേര്. അതുപോലെ ഈ ഉടമ്പിനെ, ഈ ശരീരത്തെ ആ ആഴിയോട് ബന്ധിപ്പിക്കുന്നതാണെന്ത്? ഈ നിരകൾ, ഈ തിരകൾ. അപ്പോ ആ അറിവാണ് ഈശ്വരനെന്ന് ഇനി അടുത്ത് പറയും. സൃഷ്ടിച്ച ഈശ്വരൻ ആരാണ്? അറിവ് തന്നെയാണ്. ആ അറിവിലുണ്ടായത്, അതിൽ രൂപപ്പെട്ടു വന്നതാണെന്ത്? ഈ ശരീരം. ശരീരത്തിന് എന്ത് വേണം? രൂപപ്പെടുന്നതിന് ഒരു അച്ച് വേണം. അടുത്ത ഉരുവാർന്ന് രൂപപ്പെട്ട് രൂപപ്പെട്ട് വരുന്നതിന് അച്ച് വേണം. അതാണ് ജാതി. എന്നാൽ ഇതിന്റെ അകത്തിരിക്കുന്ന ചൈതന്യമാണ്, ചൈതന്യം എന്ന് പറയുന്ന ആഴിയുടെ തിരകൾ തന്നെയാണ്. അതാണ് ഇവനെ ആഴിയോട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. എപ്പോഴും ആഴിയെ ഈശ്വരനായിട്ട് എടുത്തു കഴിഞ്ഞാൽ തിരയെ എന്തായിട്ട് എടുക്കും? അതാണ് ആഴിയും തിരയും കാറ്റും എന്നിടത്തും ഇതേ അർത്ഥം തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. ജീവൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഉടമ്പല്ല, ശരീരമല്ല. അതിന്റെ ഉള്ളിൽ ഒരു ചൈതന്യമുണ്ട്. അത് ആ സമുദ്രത്തിന്റെ തിരകളെ പോലെയാണ്. അതാണ് ആ ഈശ്വരനും ജീവ ചൈതന്യം നമ്മളെ ബന്ധത്തെ കാണിക്കാനാണ് ആ പറയുന്നത്. ഈശ്വരനെ സമുദ്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലെ തരംഗങ്ങളുടെ സ്ഥാനത്തായിരിക്കും ആര്? ജീവന്മാർ. അതുപോലുള്ള അഭേദമായി വേണം. ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരണം. അഭേദ ബുദ്ധിക്ക് വേണ്ടി പറയും. അത് തന്നെയാണ് ഇവിടെയും പറയും. അത് വേരെന്ന് പറഞ്ഞത് ഇത് ഇതിന്റെ ഇതിനെ ആഴിയോട് ബന്ധിപ്പിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. അത് വേരാണ്. അതില്ലെങ്കിൽ പിന്നെ ശരീരമുണ്ട്. ശരീരം നശിച്ചുപോയി. വേരെന്ന് പറയുന്നതിനും വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ ഈ നീരൻ നിര എന്നും പറയാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പാഠം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചേർക്കുക എന്നുള്ളത്. ഈ നീരൻ നിര എന്ന് മുമ്പ് പറഞ്ഞ നീര്, ആ നീരെന്ന് പറഞ്ഞാൽ അത് തന്നെ മുമ്പ് പറഞ്ഞ നീര്, ഇത്രയേ ഉള്ളൂ. അത് വ്യത്യാസം വരുന്നില്ല. പക്ഷെ പഴയ പാഠം അതായതുകൊണ്ട് അങ്ങനെ ചേർക്കുക. പിന്നെ പഴയതില് വരുമെല്ലാ ഇനത്തിനും എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. എല്ലാ ഇനത്തിനും കരുവാണ് ഇനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതിക്ക് കരുവായിരിക്കുന്നത് ജാതിയാണെന്ന് പറയും. ജാതിക്കല്ല അച്ചായിരിക്കുന്നത്. എന്തിനാണ് അച്ചായിരിക്കുന്നത്? ശരീരത്തിന്. അതുകൊണ്ട് ഇനത്തിനും എന്ന് പറയുന്നത് ആരോ പ്രാസം ഒപ്പിച്ച് ചേർത്താണ്. അത് തെറ്റാണ്. അപ്പോ ഈശ്വരന്റെ സ്ഥാനത്ത് സമുദ്രം, ജീവചൈതന്യത്തിന്റെ സ്ഥാനത്ത് അതിലുള്ള തിരകൾ, അതിനെ നിരകളെന്ന് പറഞ്ഞതേ ഉള്ളൂ. അവിടെ ആ നീരിൻ തിരതാൻ എന്നായിരിക്കും ഒരുപക്ഷെ പാഠം. കാലം കൊണ്ട് നിരയായതായിരിക്കും. അതും തിരിച്ചറിയാൻ പറ്റില്ല. ആൾക്കാർ എഴുതി എഴുതി എഴുതി നാ തായാകുന്നതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തിരുത്താൻ പറ്റില്ല. അങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിരയെന്ന് പറയുന്നതിനും കുഴപ്പമില്ല. നിരയായി നിരയായി നമുക്ക് ആശാനം മറ്റും പ്രയോഗിച്ചിട്ടുണ്ട്. നിര എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല. അങ്ങനെ തന്നെ ആകാം. ഇവിടെ ഈ ദ്വിതീയാക്ഷര പ്രാസം അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. പഴയവരും എഴുത്തിന്റെ രീതിയാണ്. എന്താണ് രണ്ടാമത്തെ അക്ഷരം ജ ര ര റ ഒരുപോലെ വരണം. അപ്പോൾ അത് ചൊല്ലാനൊരു രസം റാസം എന്ന് പറയുന്ന അതാണ്. മിക്കവാറും എല്ലായിടത്തും, ചിലയിടത്തത് വരത്തില്ല, മിക്കവാറും എല്ലായിടത്തും എന്ത് വരും, രണ്ടാമത്തെ അക്ഷരം ഒരുപോലെയാകും. കഴിയുന്നത് തെറ്റാതെ നോക്കും, പക്ഷെ ചിലയിടത്ത് തെറ്റിപ്പോകും. ഒരു കാലത്ത് അങ്ങനെയാണ് കവിത എഴുതിയിരുന്നു. കവികൾ തമ്മിൽ വലിയ വഴക്കുണ്ടായി ഒരു കാലത്ത്. പിന്നീട് അത് മാറ്റി. അങ്ങനെ ഒരു പ്രാസത്തിന്റെ ആവശ്യമില്ല എന്നാക്കി. പിന്നെ അത് കഴിഞ്ഞ് അതും മാറ്റി. എന്താണ് കവിത എന്ന് പറയുന്നത് എങ്ങനെ എഴുതിയാലും മതി, ചൊല്ലുന്നത് ഇണത്തി ചൊല്ലിയാൽ മതി എന്നായി. അതാണ് കടമ്മനിട്ടയുടെയും മറ്റും കവിത. ആശയത്തിനും ഭാവത്തിനുമാണ് താല്പര്യം, അല്ലാതെ എഴുതുന്നതിനല്ല. കവിത എങ്ങനെ എഴുതിയാലും എന്ത് ചെയ്യാം, ചൊല്ലാം, ചൊല്ലി ഈണത്തിൽ ചൊല്ലിയാൽ മതി എന്നുള്ള കാര്യം. അതാണ് ഇന്നത്തെ കവിത. അപ്പോഴത് ഇതൊക്കെ പോയി. ഇതാദ്യ ഗുരുവിന്റെ കാലത്തൊക്കെ ഇതിനായിരുന്നു പ്രാധാന്യം, പ്രാസത്ത് പറഞ്ഞു. ഇപ്പൊ എല്ലായിടത്ത് രാ റാ രാ ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ട്. അത് തമിഴിൽ ഉച്ചരിക്കുമ്പോൾ റായും രാമി രാമി തന്നെ ഉച്ചരിക്കുന്നു, വ്യത്യാസം. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഇതിനെ ഈ കേവലം ജാതിയെക്കുറിച്ച് പറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് കാര്യത്തെ ആത്മീയ തത്വത്തിലേക്ക് കൊണ്ടുപോകും, വ്യത്യാസമുണ്ട്. ഇതുവരെ പറഞ്ഞത് ശരീരവും ശരീരത്തിന്റെ ജാതിയും കുറിച്ചാണ്, സാമൂഹ്യശാസ്ത്രമാണ്, സമൂഹത്തിലെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്, ജീവശാസ്ത്രമാണ്, അതൊക്കെ ചർച്ച ചെയ്തു. ഇപ്പം വന്നിട്ട് എന്ത് ചെയ്തു, ആത്മീയ ശാസ്ത്രമാണ്. ശരീരത്തിനും ജാതിക്കും അപ്പുറമുള്ള തത്വത്തിലേക്ക് അതെന്താണ് അറിവ്. ഏത് പറയുന്നിടത്തും അവസാനം ഗുരു എന്ത് ചെയ്യും, അറിവിൽ കൊണ്ട് എത്തിക്കുമല്ല. അതില്ലെങ്കിൽ ഇത് അപൂർണമാണല്ലോ. അപ്പോ ഈശ്വരൻ ഇങ്ങനെ മനുഷ്യനെ ഈ രൂപത്തിൽ സൃഷ്ടിച്ചു എന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. ഈ രൂപത്തിൽ മനുഷ്യനെ, ഇത് പഴയ തത്വചിന്താപരമായ കാഴ്ചപ്പാടാണ്. നമ്മുടെ തത്വചിന്തകളിലെല്ലാം പറയുന്നത് തന്നെയാണ് മനുഷ്യൻ, മതങ്ങളെല്ലാം പറയുന്നത് ഇത് തന്നെയാണ് മനുഷ്യൻ. പിന്നെ സുന്ദര രൂപത്തിൽ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയും. ഇവിടെ പലയിടത്തും പറയുന്നു മനുഷ്യൻ സ്വന്തം രൂപത്തിൽ മനുഷ്യനെ, ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ച് സ്വന്തം രൂപത്തിൽ. ആധുനിക ശാസ്ത്രം ഇതൊന്നും അംഗീകരിക്കുന്നില്ല. പരിണാമത്തിലാണ് നമ്മൾ ഉണ്ടായത് എന്ന് വെച്ചാൽ, നമ്മുടെ പഴയ രൂപത ആയിരുന്നില്ല, ആദ്യം ഒരു അമീബയായിരുന്നു. പക്ഷെ ഈ രൂപമില്ല, കൈയില്ല, കാലില്ല, കണ്ണില്ല, മൂക്കില്ല, ഇതൊന്നും ഉണ്ടായിരുന്നില്ല അമീബയ്ക്ക്. 3.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ജീവൻ രൂപപ്പെടുന്ന സമയത്ത് മനുഷ്യന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ തന്നെയാണ് ആ അമീബയായിരുന്നത്, നമ്മൾ തന്നെ അമീബയായിരുന്നു. എന്തിനൊന്നും ഹാർട്ട് ഇല്ല, ലങ്സ് ഇല്ല. ലക്ഷക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഹാർട്ട് ഉണ്ടായത്, ലങ്സ് ഉണ്ടായത്. അതിനൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നു, കോടിക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നു. ഈശ്വരൻ നമ്മുടെ ഇതേ രൂപത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്ന കാര്യമാണ്. പരിണാമത്തെ പരിണാമശാസ്ത്രം പറയുന്നത് പരിണാമശാസ്ത്രത്തിന്റെ ഭാവി ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അതെന്തായി സംഭവിക്കും എന്നുള്ളതിന് അത് അന്ധമാണെന്ന്, പരിണാമത്തിന്റെ ഗതി അന്ധമാണെന്ന്. എപ്പോഴും അങ്ങനെ ആയിരുന്നു. അതായത് നമ്മളൊരു അമീബയായിരുന്നു, നമുക്ക് മൂക്കില്ല, നാക്കില്ല, ചെവിയില്ല, കണ്ണില്ല, കൈയില്ല, കാലില്ല, ഹാർട്ടില്ല, ലങ്സില്ല, ഒന്നുമില്ലായിരുന്നു. അന്ന് ഈ രൂപത്തിലൊക്കെ നമ്മൾ ആകുമെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റും? അങ്ങനെ ഇനി വേറെ എവിടെയെങ്കിലും ഇരുന്ന് ആർക്കെങ്കിലും അല്ലേ പറയുന്നത് ഭാവിയിലെ കാര്യം പ്രവചിക്കാൻ പറ്റില്ല. പരിണാമത്തിന്റെ ഭാവി പ്രവചിക്കാൻ പറ്റില്ലെന്നാണ് പരിണാമശാസ്ത്രം പറയുന്നത്. അതെങ്ങോട്ടാ പോകുന്നത്? ബ്ലൈൻഡാണെന്നാണ്, അന്ധമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമീബയായിരുന്ന ആ ജീവി, ഏകകോശ ജീവി, ഇങ്ങനെ ഇപ്പൊ നമ്മളിങ്ങനെയായി. അത് തന്നെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയും, പ്രകൃതിയിലെ സംഭവിച്ച മാറ്റങ്ങൾ. പ്രകൃതിയിൽ സംഭവിച്ച മാറ്റങ്ങൾക്കനുസരിച്ച് ഏലിയൻസ് ഒക്കെ വെറുതെ ആൾക്കാർ എന്താണ് ഭാവനകൾ പറയുന്നതാണ് ഏലിയൻസ് എന്നൊക്കെ പറയും. അത് യാതൊരു തെളിവുമില്ലാതെ ആൾക്കാരുടെ മനോവിഭ്രാന്തി അനുസരിച്ച് പറയുന്നതാണ്. അതിനൊന്നും ശാസ്ത്രത്തിൽ തെളിവുകളുള്ള കാര്യം അതായത് മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ജീവന്റെ ഈ അമീബ ലെവലിലുള്ള സാന്നിധ്യം പോലും ഉണ്ടെന്നുള്ളതിന് ഇന്നുവരെ ശാസ്ത്രത്തിന് തെളിവ് കിട്ടിയിട്ടില്ല. പിന്നെ അല്ലേ ഏലിയൻസ്? ശാസ്ത്രം എന്ന് പറയുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇപ്പൊ ഏലിയൻസിന് തെളിവില്ല. പിന്നെ ആൾക്കാർ പറയും, ഞാൻ ഇന്നലെ കണ്ട അത് ആകാശത്തോടെ ഒരു പറക്കം തെളിവ് പോയി, അത് പോയി, ഇത് ഇതൊക്കെ മനുഷ്യന്റെ വിഭ്രാന്തി പറയുന്നതാണ്. പണ്ട് മതങ്ങൾ പറഞ്ഞതുപോലെ വിഭ്രാന്തിയുള്ള മനുഷ്യരുടെ കഥകളാണ്. പിന്നെ ചിലർ ബോധപൂർവം കഥകൾ ഉണ്ടാക്കിവിടും. ഈ സിനിമയൊക്കെ കണ്ടിട്ട് പല സിനിമകളുണ്ട്, അതാണ് കൂടുതൽ ഈ വിഭ്രാന്തി വരുന്നത്. അവർ ഭാവനാശാലികളായ എഴുത്തുകാർ എന്താണ് പുറത്തു നിന്ന് ആക്രമിക്കാൻ ആൾക്കാർ വരുന്നത്, സ്റ്റാർ വാർ പോലെ വരുന്നതും ഇവിടെ യുദ്ധം ചെയ്യുന്നതും ഇവിടെ നായകന്മാർ അവരൊക്കെ തോൽപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കഥകൾ എഴുതിവിടും. ഈ കഥകളൊക്കെ എഴുതി വിടുമ്പോൾ പഴയ കാലത്തെ ആൾക്കാർ ദേവന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ അതൊക്കെ ഭാവനയും കഥകളുമാണ്. തെളിവ് വെച്ച് പറയുന്നതല്ല, വിശ്വാസം വെച്ച് പറയുന്നതെന്ന് പറയാം. തെളിവില്ല ഏലിയൻസ് ഒക്കെ ഉണ്ടെന്നുള്ള ജീവന് തെളിവില്ലായിരിക്കും. പിന്നെ ഇവിടുന്ന് ഏലിയൻസ് ഇതുവരെ തെളിവ് കിട്ടിയിട്ടില്ല. അതിനുള്ള ഒരു ജീവനുള്ള സാധ്യത ഒന്നും പറയാൻ പറ്റില്ല. വളരെ സാധ്യത എന്ന് പറയുന്ന ഒന്നിനും നിഷേധിക്കാൻ പറ്റില്ല. ഭൂമിക്ക് സദൃശ്യമായ ഒരു ഗ്രഹം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്, അത്ര എളുപ്പമല്ല. ഭൂമിക്ക് സദൃശ്യമായ ഒരു ഗ്രഹം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവിടെ ജീവൻ ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ സൂര്യൻ നിൽക്കുന്നത് പോലെ കൃത്യമായ അളവിൽ ഒരു സൂര്യൻ വേണം. ഈ കാണുന്ന ഈ നവഗ്രഹങ്ങൾ, ഗ്രഹങ്ങളും മറ്റുമല്ല, ഇതുപോലെ ചുറ്റും ഉണ്ടായിരിക്കണം. ഭൂമി ഈ കറങ്ങുന്നത് പോലെ അത് കറങ്ങണം. ഭൂമി സ്വയം അച്ചുതണ്ടി കറങ്ങുന്ന പോലെ അത് കറങ്ങണം. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായാലേ ഇത്രയും ഒരുമിച്ച് വേറൊരു സ്ഥലത്ത് വരിക എന്ന് പറയുന്നത് സാധ്യതയെ തള്ളിക്കളയുന്നില്ല എന്നുള്ളതല്ലാതെ വിദൂര സാധ്യതയാണ്. പിന്നെ ഇതുപോലെ ഒരു അന്തരീക്ഷം ഉണ്ടാവണം. അന്തരീക്ഷം വേണം ഭൂമിക്കുള്ള പോലെ, ഓക്സിജൻ വേണം, പിന്നെ ഈ പറയുന്ന മൂലകങ്ങളെല്ലാം വേണം. എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ യോജിച്ചാൽ മാത്രമേ ഒരു ജീവൻ ഉണ്ടാകത്തുള്ളൂ, ഒരു അമീബ ഉണ്ടാകത്തുള്ളൂ, ഏകകോശ ജീവി ഉണ്ടാകത്തുള്ളൂ. അതത്ര എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് ജീവന്റെ സാധ്യത വളരെ വിദൂരമെന്ന് പറയുന്നത്. നമ്മള് ഇപ്പൊ ജീവനെന്ന് നമ്മൾ പറയുന്ന ഈ ജീവന്റെ ഒരു സാധ്യത അവിടെ വേറെ എന്തെങ്കിലും പരിണാമങ്ങൾ സംഭവിച്ചെന്നിരിക്കും. അതിന്റെ സാധ്യത വളരെ കുറവാണ്. പിന്നെ സാധ്യത എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സംഭാവ്യതയാണ്, നിഷേധിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതുവരെ അതിനുള്ള ഒരു തെളിവും കിട്ടിയിട്ടില്ല. അതന്വേഷിച്ചാണ് സൗരവ്യൂഹത്തിന്റെ പുറത്ത് വോയേജർ എന്ന് പറയുന്ന നാസ കൂട്ട ഗ്രഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മളീ സംസാരിക്കുമ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വിവരം കിട്ടുമോ, എന്തെങ്കിലും സന്ദേശങ്ങൾ എവിടെ നിന്നെങ്കിലും കിട്ടുമോ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിന് തെളിവില്ല. ഭൂമിയിൽ അത് സംഭവിച്ചു എന്നേ പറയാൻ പറ്റൂ. എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് കൃത്യമായ ഉത്തരവില്ല. കുറെ തിയറികളാണുള്ളത്. പക്ഷെ പരിണാമത്തിന് തെളിവുകൾ അവശേഷിപ്പിച്ചതിനാണ് ഈ പരിണാമങ്ങൾ ഇങ്ങനെ സംഭവിച്ചത്. അതിന് തെളിവുകൾ ഒരുപാട് അവശേഷിപ്പിച്ചിട്ടുണ്ട് പരിണാമം സംഭവിച്ചു എന്നുള്ളത്. അതായത് നമ്മൾ ഈ മനുഷ്യനായിരിക്കുന്ന നമ്മൾ ഒരു കാലത്ത് എലിയുടെ രൂപത്തിലായിരുന്നു, ചെറിയ എലികളായി മാളത്തിലിരുന്നു. തെളിവുണ്ടായി രോമങ്ങളുള്ള ചെറിയ എലികളെ പോലെ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വലിയ പൂച്ചയായി നമ്മൾ. നമ്മുടെ പൂർവികന്മാരെ പൂച്ചയായി. അതായത് ഈ കുരങ്ങിൽ നിന്ന് പരിണമിച്ച് മനുഷ്യൻ പരിണമിച്ച് കുരങ്ങാവുക, അതൊക്കെ അബദ്ധമാണ്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ആദ്യം അമീബയായിരുന്നു, പിന്നെ നമ്മൾ വെള്ളത്തിൽ മത്സ്യങ്ങളായി ഇരുന്നു. ഇന്നത്തെ മത്സ്യമല്ല അന്നത്തെ. പിന്നെ കരയിലേക്ക് കയറി എലികളെ പോലെ ജീവിച്ച് പൂച്ചയെ പോലെയായി. അതിൽ നിന്ന് പിന്നെ മാറി മാറി മാറിയാണ് കുരങ്ങനല്ല, കുരങ്ങന്റെ പൂർവികമായ ഒരു രൂപം. അസ്ലോപിത്തിക്കസ് എന്ന് പറയുന്നു, ഒരു പ്രാകൃത ജീവിയായി കുരങ്ങന്റെ പൂർവികൻ. പിന്നെ അവിടെ നിന്ന് ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് ഇങ്ങനെ വന്നു. അപ്പോ അവിടെ മുതലുള്ള എന്നൊക്കെ വളരെ വ്യക്തമായ തെളിവുകളുണ്ട്. പക്ഷെ തെളിവുകളുണ്ടെന്ന് പറയുമ്പോൾ അതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്. എന്താണോ സംഘടിത മതങ്ങൾ അതിനെ എതിർക്കും, അവർ ശക്തമായി വാദിക്കും അങ്ങനെ ഇല്ല. എന്തുകൊണ്ട്? അപ്പോ ഇതെല്ലാം അബദ്ധമായി തീരും. അപ്പൊ അവരെപ്പോഴും ഇതിനെ വിമർശിച്ചുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവർക്കത് ചോദ്യം ചെയ്യാനുള്ള ശക്തിയുണ്ട്. കാരണം മതം എന്ന് പറയുന്ന രാഷ്ട്രീയ ശക്തികളാണ്. ഇന്ന് രാഷ്ട്രീയ ശക്തി ആയതുകൊണ്ട് അവർക്ക് ചോദ്യം ചെയ്യാനുള്ള ശക്തിയുണ്ട്. അവർ കാശ് കൊടുത്ത് ശാസ്ത്രജ്ഞന്മാരെയൊക്കെ വിലക്കി വാങ്ങി അവരെ കൊണ്ട് പറയിക്കും, തർക്കിക്കും. അങ്ങനെ ഇതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതിനെ ആക്രമിച്ചിട്ടും 100-200 വർഷം കൊണ്ട് പരിണാമ സിദ്ധാന്തം ശക്തി പ്രാപിച്ചു വരികയാണ്. അല്ല, അതിന് ബലം കുറഞ്ഞു വരികയല്ല ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഈശ്വരൻ നമ്മളെ ഈ രൂപത്തിൽ സൃഷ്ടിച്ചല്ല, ഇത് ക്രമേണ രൂപപ്പെട്ടു എന്നാണ്. ഒരു വിശ്വാസിക്ക് പറയാം, എന്താണ് ഇങ്ങനെ രൂപപ്പെട്ടു വന്നില്ലേ? അതിന് ഈശ്വരൻ കാരണക്കാരനാണ്, ഈശ്വരനാണ് നമ്മളെ ഇങ്ങനെ രൂപപ്പെടുത്തിയെന്ന് പറയാം വിശ്വാസിക്ക്. അത് ദോഷമൊന്നും. പക്ഷെ അങ്ങനെ പറയുമ്പോഴും പരിണാമത്തെ അംഗീകരിക്കണം. അതാണ് പോപ്പ് പരിണാമത്തെ അംഗീകരിച്ചിട്ട് പറഞ്ഞത്, പരിണാമം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ഈശ്വരനാണ് പരിണമിപ്പിച്ചത്. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് മറ്റേ കൂട്ടർ അത് അംഗീകരിക്കുന്നത്. അവരാണ് പരിണാമത്തെ ഏറ്റവും ചോദ്യം ചെയ്യുന്നത്. ആരാണ്? അള്ളാഹുവിന്റെ ആൾക്കാർ. അവരൊരു കാരണവശാലും അംഗീകരിക്കും, പോപ്പ് അംഗീകരിക്കും, പക്ഷെ പെന്തക്കോസ്തുകൾ അംഗീകരിക്കില്ല. അവരെപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് വിശ്വാസമാണ്. അപ്പം ലോകത്തിലെ ഭൂരിപക്ഷം മനുഷ്യരും പിടിച്ചു തൂങ്ങിക്കിടക്കുന്ന വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളിൽ നിന്ന് അവർ മാറിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതമില്ല. അപ്പൊ അവര് കൈവിട്ടു പോകാതിരിക്കാൻ ശ്രമിക്കേണ്ടത് ഇവരുടേത് വലിയൊരു ആവശ്യമാണ്. മതങ്ങളുടെ നിലനിൽപ്പിനായി ചോദ്യം ചെയ്യുന്ന കാര്യമാണ് ഈ പരിണാമ സിദ്ധാന്തം. അത് ചോദ്യം ചെയ്യുമെന്ന് വരികയും ക്രിസ്ത്യൻസ് ഒരുപാട് പേര് പരിണാമത്തെ അംഗീകരിക്കും. അവർക്ക് വിദ്യാഭ്യാസം വന്നപ്പോൾ അവർ പരിണാമത്തെ അംഗീകരിക്കുകയും മതത്തിൽ നിന്ന് അകലുകയും ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴാണ് പോപ്പ് ചാടിക്കയർ പറഞ്ഞെന്താണ് പരിണാമം ഞങ്ങൾ അംഗീകരിക്കുന്നു. അപ്പോൾ പരിണാമത്തെ അംഗീകരിക്കാത്തതുകൊണ്ട് നിങ്ങൾ പോകണ്ട, ഞങ്ങൾ പരിണാമത്തെ അംഗീകരിക്കാം, അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി പറഞ്ഞാണ്. നിങ്ങൾ പോകേണ്ട കാര്യമില്ല, പരിണാമത്തെ ഞങ്ങൾ അംഗീകരിക്കാം, ദൈവം പരിണമിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അത്രയും ഒരു ഇതുപോലും അള്ളാഹുവിന്റെ ആൾക്കാർക്ക് വരുന്നില്ല. എന്തുകൊണ്ട്? അവരിന്നും വളരെ ആ പ്രാകൃതമായ ചിന്താഗതികളിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ അതിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് അവർ മാറാൻ അങ്ങനെ മാറാൻ തയ്യാറായിട്ടില്ല. സമൂഹമായി ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് അവർ. പിന്നെ അവർ ഇവിടത്തെ ആൾക്കാർ പറയും പോലെയാണ്, എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് വലുത് വേദമാണ്. അതുപോലെ അവരുടെ വിശ്വാസം അത്രയും ദൃഢമാണ്. എന്തു പറയും, ഞങ്ങൾക്ക് ഏറ്റവും വലുത് ഖുർആനാണ്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അതല്ല, ഞങ്ങൾ ഒന്നിനെ അംഗീകരിക്കില്ല, ഒരു സയൻസും അംഗീകരിക്കില്ല, ഒന്നിനെ അംഗീകരിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അവരെ ദൃഢമായി വിശ്വസിപ്പിക്കുന്നു. അതിന് ഇപ്പൊ ഒരു വിവാദം ഉണ്ടായിരുന്നു ഇവിടുത്തെ സ്പീക്കർ പറഞ്ഞത്, ഗണപതി എന്നൊക്കെ പറയുന്ന മിത്താണെന്ന് വെച്ചാൽ കട്ടുകഥയാണ്, കുഴപ്പമില്ല, വലിയ വിവാദമായ സംഭവമാണ്. ഷംസീർ പറഞ്ഞു ഗണപതി ഒരു മിത്താണ്, അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് പറയാം അത് കെട്ടുകഥയാണ്. പക്ഷെ ഇതേ മനുഷ്യൻ തന്നെ പറയുന്ന എന്താണ്, ഖുർആൻ അങ്ങനെയല്ലെന്നാണ്. അവിടെയാണ് തമാശ. അതാണ് പൊളിറ്റിക്സ് എന്ന് പറയും, രാഷ്ട്രീയം. ഖുർആൻ വളരെ പുരോഗമനപരമെന്നാണ്. ഈ ഖുർആൻ പറഞ്ഞ നബിയാണ് പറഞ്ഞത്, ഞാൻ ഒരു ദിവസം, ഞാൻ ഇന്നലെ ചന്ദ്രനെ രണ്ടായിട്ട് പിളർന്നു. ശിഷ്യന്മാരെ വിളിച്ചിരുത്തി പറയാണ്, ഞാൻ ഇന്നലെ ചന്ദ്രൻ രണ്ടായി പിളർന്നു. വിശ്വാസം ഒന്നുമില്ല. അപ്പൊ അവര് ചോദിച്ചു, എന്നാ പിന്നെ ഇപ്പോഴും ഒരു ചന്ദ്രനുള്ളു, അത് ഞാനങ്ങോട്ടിച്ച് പിളർന്നിട്ട് എന്ത് ചെയ്ത് എന്ന് പറഞ്ഞ ആളാണ് വളരെ പുരോഗമനപരമായ മതം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അത്? മതം രാഷ്ട്രീയമാവുന്നതുകൊണ്ടാണ്. അപ്പൊ ആ മതത്തിന് പുരോഗമനമെന്ന് പറയണം. മിത്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം മിത്തെന്ന് പറയണം, കെട്ടുകഥകളാണെന്ന് പറയണം, അത് പറയാൻ ധൈര്യമുണ്ട്. അത് ഈ മോദിയുടെ പ്ലാസ്റ്റിക് സർജറി സിദ്ധാന്തത്തെ മുറിച്ചിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറി എന്ന് മോദി ഒരിക്കൽ സയൻസ് കോൺഗ്രസിൽ അബദ്ധം പറഞ്ഞു. അത് പറഞ്ഞാണ്, പക്ഷെ പറഞ്ഞപ്പോ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഗണപതി ഇതൊക്കെ മിത്താണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എല്ലാം ഒന്നും മിത്താണ് എന്ന് തന്നെ പറയുന്നു തുറന്ന് മതങ്ങളെല്ലാം. അതല്ല പറയുന്നു, കുറച്ചു മുമ്പ് അയാൾ പറഞ്ഞു ഇസ്ലാം മതം വളരെ പുരോഗമനപരമായ ഒരു മതമാണ്, ഈ മതങ്ങളുടെ ഏറ്റവും കാടത്തം നിറഞ്ഞ ഒരു മതമാണ്. മറ്റു മതങ്ങളെ എല്ലാത്തിലും ഉണ്ട് കാടത്തം, പക്ഷെ ഏറ്റവും കൂടുതൽ കാടത്തമുള്ള ഏതെന്ന് ചോദിച്ചാൽ അതിനകത്താണ്. വെറും പക്ഷെ കുറെയൊക്കെ മാറി വരുന്നുണ്ട്. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, നബി ഒരു വിചിത്ര ജീവിയുടെ പുറത്ത് കയറി മേളിലോട്ട് യാത്ര ചെയ്ത് ഏഴാകാശങ്ങളും കടന്ന് മേളിൽ പോയി, ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം കഥകളാണ്. അപ്പൊ അതൊക്കെ വളരെ പുരോഗമനപരമാണ്. പ്ലാസ്റ്റിക് സർജറി മിത്തെന്ന് പറയുന്നിടത്താണ് കുഴപ്പം. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാർ, അയാളുടെ മതം ഏതെന്നല്ല ഞാൻ പറയുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഇതൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ എന്ത് ഗതികേടാണ്. എല്ലാ മതത്തെയും ഒരുപോലെ കാണണം, ഗുരു പറഞ്ഞതുപോലെ എല്ലാ മതത്തെയും ഒരുപോലെ കാണണം. തെറ്റാണെങ്കിൽ എല്ലാത്തിനുള്ള തെറ്റിനെ പറയും, അല്ലെങ്കിൽ എല്ലാം വിശ്വാസമാണെന്ന് പറയും. ഇതൊക്കെ വിശ്വാസങ്ങളാണ് മനുഷ്യന്റെ, എല്ലാത്തിനുള്ള ഇത്തരം വിശ്വാസം എന്ന് പറയും. അല്ല, ഒന്ന് പുരോഗമനവും വേറെ നന്ദ വിശ്വാസം എന്ന് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. ഇത്തരം അബദ്ധങ്ങൾ എല്ലാത്തിനും ഉണ്ട്, ഇവിടെയുണ്ട്. ഇതുപോലല്ല, ഇവിടെ ചന്ദ്രനെ പിളർന്നല്ല, ചന്ദ്രനും സൂര്യനൊക്കെ പിളർന്നവരും സമുദ്രം വറ്റിച്ചവരും പുതിയ ചന്ദ്രനെ ഉണ്ടാക്കിയവരും ഒക്കെ ഇവിടെയുണ്ട്. ഇവിടെ അതിനൊരു കുറവുമില്ല, ഇവിടെ അതിന് കുറവൊന്നുമില്ല. ഇതിലെല്ലാത്തിലും ഇത്തരം അബദ്ധങ്ങൾ ഒരുപാടുണ്ട്. ഇവര് പറഞ്ഞിട്ടില്ലേ സമബുദ്ധിയോടുകൂടി കാണണം. ഈ സമബുദ്ധി അവർക്കില്ല. ഇവര് രാഷ്ട്രീയം വന്നു, രാഷ്ട്രീയ അന്ധത കൊണ്ട് അവർക്ക് സമബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. രണ്ടു കാര്യം പറയാൻ പാടില്ല. ഏതെങ്കിലും ഒരു മതത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അവർ മതത്തെയൊക്കെ നിഷേധിക്കുന്നവരാണ്. മതം മനുഷ്യനെ മയക്കുന്നു ഒരു സാധനമാണെന്ന് പറഞ്ഞ ആളാണ് മാർക്സ്. അവരുടെ അനുയായികളാണ് ഇതൊക്കെ ഇപ്പൊ പറയും. എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, ഇവർക്ക് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആകും? വോട്ടിന് വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്ന ഇതിനോട് എതിർഗ്രൂപ്പുണ്ടായി. ചിലർ പറയുന്നത് പ്ലാസ്റ്റിക് സർജറി ഉള്ളത് തന്നെയാണ്, ഇതിന് ബദൽ പറയില്ല. അങ്ങനെ പണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട് ഇല്ലെന്നങ്ങനെ പറയാൻ പറ്റും. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ തല ഇങ്ങനെ ഇരിക്കുന്നു, ഇത് പറയുന്നവരുണ്ട് ഇന്നുണ്ട്. പിന്നെ അതല്ല, അതിന് ആത്മീയമായ അർത്ഥമാണ്, അതാണ് ഇതാണ് അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിലൊരടിയാണ് ഇതെല്ലാം അസംബന്ധം എന്ന് പറഞ്ഞാൽ പ്രശ്നം ഒറ്റവാക്കി തീരത്തക്കതയാണ്. ഈ പറയുന്ന മുഴുവൻ അസംബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എങ്ങ് തീരുകയോ? കിടന്ന് തർക്കിക്കേണ്ട മതപ്പോരന്റെ യാതൊരു ആവശ്യമില്ല. മനുഷ്യന്റെ ഓരോ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് പറയാം, എല്ലാത്തിനും അംഗീകരിക്കാം ഇതൊക്കെ മനുഷ്യന്റെ വിശ്വാസമാണ് നടക്കട്ടെ എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ ഒരു പക്ഷത്ത് നിന്ന് വേറൊരു പക്ഷത്ത് നിഷേധിക്കുന്നത് വലിയ അബദ്ധമാണ്. ഒന്നുകിൽ എല്ലാം വിശ്വാസമായി അംഗീകരിക്കുക, മറ്റൊന്ന് വിശ്വാസമാണെങ്കിലും ഇതെല്ലാത്തിനും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഒരുപാടുണ്ടെന്ന് പറയുക. രണ്ടു വഴിയേ ഉള്ളൂ. അതുകൊണ്ട് തത്വചിന്താപരമായി പറയുമ്പോൾ മനുഷ്യനെ ദൈവം നേരിട്ട് സൃഷ്ടിച്ചു എന്ന് പറയാം. അല്ല, പരിണമിച്ചു എന്ന് പറഞ്ഞാലും പോപ്പ് പറയുന്ന പോലെ എന്താണ്, കുഴപ്പമൊന്നുമില്ല, പരിണമിപ്പിച്ചതാരും അതാണ് ഈശ്വരൻ എന്നും പറയാം. അപ്പൊ ഈ നമുക്ക് ഈ ശരീരമൊക്കെ തന്ന ഈശ്വരൻ തന്നെ, എന്തുകൊണ്ട് ഇതിന്റെ പിന്നെ ഈശ്വരനുണ്ട്? ഈശ്വരൻ ആദ്യം ഒരു 4.5 കോടി വർഷം മുമ്പാണ് ഭൂമി ഈ തരത്തിൽ അല്ല ഭൂമിയായിട്ട് രൂപപ്പെടുന്നത്, 4.5 കോടി വർഷം. അപ്പോ ആ കാലഘട്ടത്തിൽ ഭൂമി എന്ന് വെച്ചാൽ ജ്വലിക്കുന്ന ഒരു അഗ്നിഗോളമായി രൂപപ്പെടുന്നത്, പ്രത്യേകിച്ച് രൂപപ്പെടുന്നു. അപ്പോ ഈശ്വരനാണ് അതങ്ങനെ രൂപപ്പെടുത്തിയത്. എന്നിട്ട് ഈശ്വരൻ എന്ത് ചെയ്തു? പതുക്കെ പതുക്കെ അതിനെ തണുപ്പിച്ചു. ഈശ്വരന് ഒരുപാട് ക്ഷമയോടുകൂടി 4.5 കോടി വർഷം കൊണ്ട് വളരെ ക്ഷമയോടുകൂടി ഭൂമി ആദ്യം തെളിവിച്ച് പിന്നെ അതിൽ വെള്ളമുണ്ടാക്കി, അതിൽ സമുദ്രം ഉണ്ടാക്കി, കരയുണ്ടാക്കി, അമീബയുണ്ടാക്കി അതിനെ സമുദ്രത്തിൽ വളർത്തിയെടുത്ത് നഴ്സറിയിലൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അതിനെ കരയിൽ കൊണ്ടുവച്ച് അവിടെ വളർത്തി അങ്ങനെ ദിനോസറുകളുടെ കാലം വന്നു അത് മുഴുവൻ നശിച്ചു ദിനോസറിന്റെ അസ്ഥി കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ സൈബീരിയയുടെ ഭാഗത്ത് ഒരു വലിയ ഉൾക്ക ആകാശത്ത് വന്ന് വീണ് ഭൂമി കുറെ ഭാഗം പിളർന്നു പോയിന്ന് തെറിച്ചുപോയിന്ന് അങ്ങനെ ഭൂമി മുഴുവൻ കത്തി ദിനോസറുകളെല്ലാം നശിച്ചു പോയിന്ന് ഒരു തിയറിയാണ് 100% ശരിയാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോ നമ്മളെന്ത് ചെയ്തു, നമ്മുടെ പൂർവികന്മാര് ദിനോസറുകൾ ചത്ത് ചെറിയ എലികളുടെ രൂപത്തിൽ ഭൂമിയിൽ വലിയ മാളങ്ങൾ ഉണ്ടാക്കി അതിന്റെ അകത്തിരിക്കുകയാണ്. നമ്മുടെ പൂർവികന്മാർ കുറച്ചുപേര് രക്ഷപ്പെട്ടു എന്നാണ് പരിണാമശാസ്ത്രം പറയുന്നത്. അപ്പൊ കുറെ ഭാഗത്ത് സൈബീരിയയിലല്ലേ കത്തിയത്, കുറെ ഭാഗം കത്തിയില്ല. വീണ്ടും നമ്മൾ പുറത്തു വന്നു, വീണ്ടും പരിണമിച്ചു മാറി മാറി ഇങ്ങനെ വന്നു. ഇത്ര ഈശ്വരം വളരെ ക്ഷമയോടുകൂടി ചെയ്ത് അവസാനം ഹോമോ എന്ന് പറയുന്ന വിഭാഗം വന്നു. വന്നപ്പോ ഈശ്വരൻ എന്ത് ചെയ്തു, ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് ഇങ്ങനെയുള്ള രൂപങ്ങളെ ഈശ്വരൻ അച്ചുകളുണ്ടാക്കി. എല്ലായിടത്തും ഈശ്വരന്റെ ഒരു കണ്ണുണ്ടായിരുന്നു. അവസാനം എന്താ, നമ്മുടെ രൂപത്തെ അച്ചിൽ വാർത്തെടുത്തു എന്ന് വിശ്വസിക്കാം. എന്താ വേണം പോപ്പ് പറയുമ്പോൾ, നാലര കോടി വർഷം ഈശ്വരൻ റെസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഈശ്വരൻ ഇങ്ങനെ ഓരോ ചില ഈ കൊച്ചുകുട്ടികൾ മണ്ണുകൊണ്ട് വീടുണ്ടാക്കുമല്ലോ, മറിഞ്ഞു വീഴുമോ? അതുപോലെ ഈശ്വരൻ വളരെ കഷ്ടപ്പെട്ട് ദിനോസറൊക്കെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, എല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു, എല്ലാം നശിച്ചു. ഇതിനിടയ്ക്ക് ഈശ്വരൻ കുറെ എണ്ണത്തിന് ഉണ്ടാക്കി ഗുഹയ്ക്കകത്തിട്ടിരുന്നു മാളങ്ങളിൽ, അത് രക്ഷപ്പെട്ടു. പിന്നെ അതിനെടുത്ത് വീണ്ടും പണി തുടങ്ങി. ഈശ്വരൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് ഈ മനുഷ്യനെ ഉണ്ടാക്കുന്നത്. അവസാനമാണ് ശരിയായ ഒരു മോഡ് കിട്ടിയത് ഈശ്വരൻ. പഴയ മോഡുകളെല്ലാം പരാജയപ്പെട്ടു, ഈ മോഡിൽ അവസാനം മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പോപ്പ് പറഞ്ഞാൽ എന്താ കുഴപ്പം, കുഴപ്പമുണ്ടോ? അതൊരു വിശ്വാസം. അത്രയെങ്കിലും പറയണം കുറഞ്ഞ പക്ഷം. അപ്പൊ നമ്മുടെ തത്വചിന്തയാണ് ഈ പറയുന്നത്. എന്താണ് ഈശ്വരൻ തന്റെ രൂപത്തിൽ ഇതിനെ സൃഷ്ടിച്ചു എന്ന് പറയും. അപ്പൊ ആ തത്വചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഗുരു പറയുന്നത്. ഭൗതിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അത് നമ്മൾ മനസ്സിലാക്കും.